അടുത്തു വരുന്ന സൂത്രം അതെല്ലാം പറഞ്ഞതാ, അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. അടുത്തു വരുന്നത് സംബോധന പ്രഥമാസ്യാദ് ഹേ രാമ. സംബോധന സമ്യക് അഭിമുഖീകൃത്യ ബോധനം, അല്ലെങ്കിൽ സമ്യക് ബോധനം, സംബോധനം അങ്ങനെയും പറയാം. സമ്യക്കായി അഭിമുഖീകരിച്ച് ബോധിപ്പിക്കുക, അതാണ് സംബോധന. ച എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താണോ പ്രാതിപദിക അർത്ഥത്തെ കൂടാതെ അധികമായി സംബോധന കൂടെ വരുമ്പോൾ എന്തുവരും, എന്താ വരുന്നു, പ്രഥമാവരും. രാമാന്നടുത്ത് പ്രാതിപദികാർത്ഥമുണ്ട്, ഇവിടെ പ്രാതിപദികാർത്ഥത്തെക്കാൾ കൂടുതലായി എന്തുകൂടെ വരുന്നു, സംബോധന. എന്തോ ഒന്ന് ബോധിപ്പിക്കുന്നു രാമനെ, അങ്ങനെ ബോധിപ്പിക്കേണ്ടി വരുമ്പോഴാണ് സംബോധനയിൽ പ്രഥമ വരുന്നു, സംബോധനാർത്ഥത്തിൽ പ്രഥമ വരുന്നു. ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്, ഏ രാമ എന്ന് പറയുമ്പോ എന്താ ബോധിപ്പിക്കുന്നു, എന്തെങ്കിലും കാണാം, ഏ രാമ മാം രക്ഷ, അങ്ങനെ ബോധിപ്പിച്ചുകൂടി. ഇപ്പൊ മത് രക്ഷണം, തന്റെ രക്ഷയെ ബോധിപ്പിക്കുകയാണ്, രാമനോട് പറയുകയാണ് എന്നെ രക്ഷിക്കണം. അങ്ങനെ അത് ഓരോരോ സന്ദർഭത്തിലും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ അഭിമുഖീകരിച്ച് ബോധിപ്പിക്കുമ്പോൾ എന്തുവരുന്നു, ഇവിടെ വിധിച്ചിരിക്കുന്നത് പുതിയതായൊന്നും വിധിച്ചില്ല, പൂർവ്വസൂത്രത്തിൽ വിധിച്ചു തന്നെയാണ്. ഏതാണ് പ്രഥമയാണ് ഇവിടെയും വിധിച്ചത്. പ്രഥമ എന്ന് പറയാൻ നമുക്കറിയാം, ഏതാണ് സൂജസ്യെന്ന് ഇവിടെയും വരുന്നു, അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു. അപ്പോ ഈ സംബോധനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇപ്പോ സംബോധനയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹേ എന്ന് ചേർത്തിരിക്കുന്നത്, സംബോധനയാണെന്ന് കാണിക്കാൻ. ഹേ രാമ, അവിടെ രാമശബ്ദത്തിൽ നിന്ന് സുവന്നു കഴിഞ്ഞ സൂത്രം വരും, ഏതാണ്, ഏ അങ്ങനെ ഏകവചന സമ്പുദ്ധി, സമ്പുദ്ധി സഞ്ജ ഒന്നല്ലടത്ത് എന്തുവരും, സമ്പുദ്ധി ഹേ, സമ്പുദ്ധിക്ക് ലോകം വന്നു. ഹേ രാമ, ഈ സംബോധനയെ കുറിച്ച് നമ്മൾ സന്ധിപ്രകടനത്തിനും പഠിച്ചു. അവിടെ എവിടെയാവുന്ന സംബോധന, ദൂര ഭൂതേച്ച, എന്താണ് ഇവിടെ പറഞ്ഞത്, ദൂരാത് സംബോധന വാക്യസ്യ ടേഹ്, പിന്നെ ലോകോ പൊളുത്ത, ഇത്രയേ ഉള്ളൂ. ഏ പൊളുതവും വരും, ബുദ്ധവാത്വവും വരും എന്നവിടെ പറഞ്ഞു. പൊളുതം വരും, അങ്ങനെ ആ വികല്പമായിട്ട് അപ്പോ ഇവിടെ സംബോധനയിൽ ഹേ രാമ, ഹേ രാമോ, ഹേ രാമാഹ. അത് പിന്നെ സംബോധനയിൽ വരുമ്പോ ഓരോന്നിനും വരേണ്ട പ്രത്യേക സൂത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാമശബ്ദത്തിനാണെങ്കിൽ ഹേ രാമ എന്ന് വരും, ഹരിയാണെങ്കിൽ ഈ ശബ്ദം വരും, സൂത്രം സമ്പുദ്ധേ പ്രകാരം എന്തോരും പിന്നെ ഗൗരി ശബ്ദത്തിലാണെങ്കിലോ എന്താണ് അമ്പാർത്ഥം നദ്യോർ ഹ്രസ്വഹ അങ്ങനെ ഓരോ സ്ഥലത്തും വരുന്ന് പഠിച്ചു എന്തൊക്കെയാ വരുന്നു. അടുത്ത് വരുന്നത് കർത്തുരീപ്സിത തമം കർമ്മ കർത്തുഹു ക്രിയയാ ആപ്തം ഇഷ്ടതമം കാരകം കർമ്മസ്വപ്നം സ്യാത് കർമ്മണി ദ്വിതീയ അനുക്തേ കർമ്മണി ദ്വിതീയ സ്യാത് ഹരിം ഭജതി അഭിഹിതേതു കർമാദോ പ്രഥമ ഹരി സേവ്യതേ ലക്ഷ്മ്യാ സേവിതഃ. ഇവിടെ ആദ്യം ഇതിനു മുമ്പ് ഒരു സൂത്രമുണ്ട് കർത്തുരീപ്സിതം കർമ്മ. അതിനു മുമ്പ് കാരകേ കാരകാധികാരമാണ്, കാരകാധികാരത്തിലാണ് ഈ സൂത്രങ്ങളെല്ലാം വരുന്നത്. കർത്തുരീപ്സം കർമ്മ പോലെയുള്ള കർമ്മം എന്ന് പറയുന്നത് ഒരു കാരകമാണ്. അതാണ് വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇഷ്ടതമം കാരകം കർമ്മസപ്നം സ്യാത് പറഞ്ഞിരിക്കുന്നത്. കാരകത്തിനാണ് കർമ്മസപ്ന. കാരകം എന്ന് പറയുന്നത് സപ്ന, അത് രണ്ടു തരത്തിലുള്ള സപ്നകളുണ്ടെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പഠിച്ചിട്ടുണ്ട് മുമ്പ് രണ്ടു തരത്തിൽ സപ്നകൾ വരാം. ഏതൊക്കെയാണ്? അർത്ഥവത്തായിട്ടുള്ള സപ്നകൾ, അർത്ഥമുള്ള സപ്നകൾ. ആ സപ്നയ്ക്കൊരു അർത്ഥം വരും. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണോ സർവേഷാം നാമം, എല്ലാവരുടെയും പേരായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്, അതിനൊരർത്ഥമുണ്ട്. ടി ഖു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശബ്ദത്തിനർത്ഥമില്ല. കാരകമെന്ന് പറയുന്നത് അർത്ഥവത്താണ്. കരോതീതി കാരകം, കരോതീതി കാരകം എന്നാണ്. അതിനർത്ഥമുണ്ട്. കരോതി ക്രിയാം നിർവർത്തയതി ജനയതി ഇതി കാരകം എന്ന് പറയും. ക്രിയയെ നിർവർത്തിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജനിപ്പിക്കുന്നു, നിവർത്തിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒഴിവാക്കുന്നത്. അതിന് നേരെ വിവരങ്ങൾ എന്താണ്? നിർവർത്തിപ്പിക്കുക. ക്രിയാം ജനയതി, അതുകൊണ്ടാണ് പറയുന്നത് ക്രിയാജനകം കാരകം, ക്രിയാന്വയി കാരകം, അങ്ങനെയെല്ലാം പറയും. ഇപ്പൊ ക്രിയയെ ജനിപ്പിക്കുന്നതാണ്, ക്രിയ ഉണ്ടാക്കുന്നതാണ് കാരകം പറയുന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയില്ലല്ലേ, അങ്ങോട്ട് പോയില്ലല്ലേ. കർമ്മശബ്ദത്തിന് കർമ്മസ്യാന്ന് വരൂ, പിന്നെ അങ്ങനെ കർമ്മസ്യാന്ന് പറഞ്ഞു വിഭക്തിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. ആദ്യം പറയാമായിരുന്നു. ഷല്ലിംഗങ്ങളും പഠിച്ചിട്ട് പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മസ്യാന്ന് പറയൂ, അബദ്ധത്തിൽ പറയാം സാറ്. ഇവിടെ ഉദാഹരണം എന്താണ്? ഹരിം ഭജതി ഭക്ത ഹരിം ഭജതി ഇവിടെ ഒരു ഭക്തനുണ്ട്, ഒരു ഹരിയുണ്ട്, ഒരു ക്രിയയുണ്ട്. ക്രിയ എന്താണോ ഭജതി. ആ ക്രിയക്ക് ഭക്തനുമായിട്ടും ബന്ധമുണ്ട്, ഹരിയുമായിട്ടും ബന്ധമുണ്ട്. ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്? ഭക്തൻ. അതുകൊണ്ട് ഭക്തനെ വിളിക്കും കർത്താവ്, പ്രവൃത്തി ചെയ്യുന്നവൻ കർത്താവ്. അതുകൊണ്ടാണ് ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ചവന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. പ്രവൃത്തി ചെയ്യുന്നവൻ അപ്പോൾ ഇവിടെ ക്രിയ വരുന്നത് അതേ അർത്ഥത്തിൽ തന്നെ, അത് കർത്തൃ അർത്ഥത്തിൽ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് ഭാവപ്രധാനം, ബാക്കി ആഖ്യാതം. ആഖ്യാതം എന്ന് പറഞ്ഞാൽ ആഖ്യാതം എന്ന് പറഞ്ഞാൽ ആഖ്യാതം എന്ന് പറഞ്ഞാൽ എന്താണ് തിങ്ങന്തം. ആഖ്യാതം എന്ന് പറഞ്ഞാൽ തിങ്ങന്തം. ഭാവം എന്ന് പറഞ്ഞാൽ ക്രിയ. അപ്പോ തിങ്ങന്തം ക്രിയാപ്രധാനമാണ്. ഇത് ഭജതി എന്ന് പറയുന്ന ഒരു തിങ്ങന്തമാണ്. അവിടെ പ്രാധാന്യം ക്രിയക്കാണ്. ക്രിയക്കാണ് ഇവിടെ പ്രാധാന്യം. ഭാവപ്രധാനം ആഖ്യാതം. പക്ഷെ ആ ക്രിയ വരുമ്പോ ആ ക്രിയയെ കാണിക്കുന്നതിന് വേണ്ടി പ്രത്യയം വരുമ്പോൾ ആ പ്രത്യയം വരുന്നതൊരു വിശേഷാർത്ഥത്തിലായിരിക്കും. ഇവിടെ ആ പ്രത്യയം വന്നിരിക്കുന്നത് കർത്തൃർത്ഥത്തിലാണ്. കർത്താവ്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഭജതി ഈ രൂപമുണ്ടായത്. ഇവിടെ ഈ ക്രിയയ്ക്ക് ക്രിയയിൽ പ്രാധാന്യം കർത്താവിനാണ്. കർത്താവിനാണ് ഇവിടെ പ്രാധാന്യം. കാരണം അവിടെ ഭജതി എന്ന് പറയുന്ന രൂപം വരുമ്പോ അല്ല കർമ്മണിച്ച ഭാവിച്ച കർമ്മഗേഭ്യ സൂത്രപ്രകാരം അവിടെ കർത്താവിന് പ്രാധാന്യം കൊടുത്താ വന്നത് ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ കർത്താവിന് പ്രാധാന്യം കൊടുത്ത അവിടെ ക്രിയ വന്നിരിക്കുന്നതുകൊണ്ട് ആ ക്രിയ അന്വയിക്കുന്നതിനോടായിരിക്കും ആ വാക്യത്തിലെ കർത്താവിനോട്. അത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭക്ത ഹരിം ഭജതി. ക്രിയ കർത്താവിനോട് തന്നെ അന്വയിക്കണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ ഇവിടെ ക്രിയ കർത്താവിനോട് അന്വയിക്കണം. എന്തുകൊണ്ട്? ഇവിടുത്തെ ക്രിയ പറയും കർത്തരി ക്രിയ എന്ന് പറയും. കർത്തരി എന്ന് പറയുന്ന ഏത് വ്യക്തിയാ? ഇപ്പൊ കർത്തരി ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിൽ എന്ന് പറഞ്ഞാൽ കർത്തൃർത്ഥത്തിൽ, കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ക്രിയ. അങ്ങനെ വരുമ്പോ നമ്മൾ ക്രിയയെയും കർത്താവിനെയും അന്വയിക്കും. അന്വയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണോ? അതിന് രണ്ടിനും ആ രണ്ട് കർത്താവിനെ കുറിക്കുന്ന ശബ്ദത്തിനും ക്രിയയെ കുറിക്കുന്ന ശബ്ദത്തിനും പരസ്പരം പൊരുത്തം വരണം. ആ പൊരുത്തത്തേണെന്ന് പറയുന്നത് അന്വയം. ചേർച്ച അത് വരണം. അത് എവിടെ ഏതിനൊക്കെ ചേർച്ച വരണമെന്നുള്ളത് അതിന് ചില നിയമങ്ങളുണ്ട്. വചനത്തിൽ പൊരുത്തം വരണം പ്രധാനമായിട്ടും. കാരണം കർത്തൃ ശബ്ദത്തിനുണ്ട് വചനം, ക്രിയാശബ്ദത്തിനുണ്ട് വചനം. അപ്പൊ കർത്താവ് ഏകവചനമായാൽ എന്നുവെച്ചാൽ കർത്താവ് ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നു? അത് തന്നെ കർത്താവ് ഏകവചനമാകുമ്പോൾ എന്ന് പറയുന്നു. ഇവിടെ ആരാണ് കർത്താവ്? ഭക്തൻ. അപ്പൊ കർത്താവ് ഏകവചനമാകുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ശബ്ദം ഇവിടെ ഭക്തനുണ്ടോ? കർത്താവിനെ കുറിക്കുന്ന ആ ശബ്ദം ഏകവചനമാകുമ്പോ ക്രിയ ഏകവചനമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ കുറിക്കുന്ന ശബ്ദവും ഏകവചനമാകും. അപ്പൊ ഭക്ത ഭജതി ഭക്തൗ ഭജത ഭക്താഹ ഭജന്തി. പൊരുത്തം ഇതന്വയം, പൊരുത്തം ചേർച്ച അത് വരുന്നു. വചനപ്പൊരുത്തം എന്ന് പറയുന്നു. ഇതൊരു സാമാന്യമായ നിയമം. ക്രിയാകർത്തർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭജതി എന്ന് പറയുന്ന രൂപം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പാണിനി ഒരു പ്രത്യയത്തെ കർത്താവിന് പ്രാധാന്യം കൊടുത്ത് വിധിച്ചു. പാണിനി അങ്ങനെ ആണ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദബോധത്തിൽ വ്യത്യാസം വരും. ആ ശബ്ദബോധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ആ വ്യത്യാസം മനസ്സിലാവും. അത് അങ്ങനെ വിധിച്ചിരിക്കുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയിൽ പ്രയോഗിക്കുന്ന എങ്ങനെ കർത്തൃപദത്തിനനുസരിച്ച് ക്രിയാപദം മാറുന്നു അല്ലേ? ക്രിയാപദത്തിനനുസരിച്ച് കർത്തൃപദവും മാറുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പൊരുത്തമുണ്ട്. അപ്പോൾ കർത്താവിനനുസരിച്ച് ക്രിയാപദം മാറുന്നതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ ആ ക്രിയാപദവുംയും അർത്ഥത്തിൽ പ്രാധാന്യം ആർക്കാണ്? കർത്താവിന്. ചിലയിടത്ത് ക്രിയ കർമ്മത്തിനനുസരിച്ച് മാറും, ഇവിടെ ഇപ്പോൾ അതല്ല. ക്രിയ കർത്താവിനനുസരിച്ച് മാറുന്നു. കർത്താവ് എന്ന് വെച്ചാൽ ആ ശബ്ദത്തിനനുസരിച്ച് ക്രിയാശബ്ദം മാറുന്നു. അപ്പൊ കർത്താവിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ ക്രിയയുടെ അർത്ഥത്തിന് എന്തിനാണ് പ്രാധാന്യം? കർത്താവിന്. അതാണ് കർത്താവിന് പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം അത് നേരെ ഡയറക്റ്റായിട്ട് ആ ക്രിയാശബ്ദം കർത്താവിനെ കുറിക്കുന്ന ശബ്ദവുമായിട്ട് ബന്ധപ്പെടുന്നു. ഇടയ്ക്ക് വേറെ എന്തൊക്കെ ശബ്ദങ്ങളുണ്ടായെന്ന് അത് കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ശബ്ദങ്ങളുമായിട്ട് ബന്ധം, വേറെ ഏത് ശബ്ദവുമായിട്ടും ബന്ധം വരാം. അതുകൊണ്ട് പറയുന്നു എന്താണ് ഇവിടെ പ്രാധാന്യം? അതേസമയം ഈ ക്രിയാരൂപം കർമ്മത്തിന് പ്രാധാന്യമുള്ള രീതിയാണെങ്കിൽ എന്ത് ചെയ്യും? അത് കർമ്മത്തെ കുറിക്കുന്ന ശബ്ദവുമായിട്ട് അന്വയിച്ചിട്ട് കർമ്മത്തിനനുസരിച്ച് മാറും. കർമ്മവും മാറും, ക്രിയയും മാറും. അവിടെ എന്ത് പറയും? ഇവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം എന്ന് പറയും. അവിടെ പറയും കർത്തരി ലകാരം, കർമ്മണി ലകാരം എന്ന് പറയും. ഇവിടെ ഇപ്പൊ കർത്തരി ലകാരം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കർത്തരി ക്രിയാപദമാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ കർത്താവും ക്രിയയുമായിട്ട്, ക്രിയാപദവുമായിട്ട്. അപ്പൊ ഇവിടെ ഭക്ത ഹരിം ഭജതി എന്ന് പറയുന്നിടത്ത് ആ ഒരു ബന്ധം വരുന്നതിന് കാരണം എന്താണ്? ഇവിടെ ക്രിയ എന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥമാണ്? കുറച്ച് പറയണം. ധാതുവിന്റെ അർത്ഥം ധാതുവിന്റെ അർത്ഥമാണ് ക്രിയ. ധാതു ഉപാത്ത വ്യാപാരം എന്ന് പറയേണ്ടി വരും. ധാതു ഉപാത്ത വ്യാപാരമാണ് ക്രിയ. ധാതുവിലൂടെ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ധാതുവിന്റെ വാച്യമായിരിക്കുന്നു. ധാതു ഉപസ്ഥാപിതം എന്നും പറയാം. ധാതു ഉപസ്ഥാപിതമാണെന്ത് ക്രിയ അല്ലെങ്കിൽ വ്യാപാരം. അങ്ങനെയുണ്ട്, കൊണ്ടുവരിക എന്നുണ്ട്. അപ്പോൾ ധാതു ഉപാത്ത വ്യാപാരം എന്ന് പറയും. നമ്മൾ ധാതുവിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നു വ്യാപാരത്തെ. എന്നുവെച്ചാൽ ധാതുവിന്റെ വാച്യമായിരിക്കുന്നു വ്യാപാരം. ധാതു ഉപസ്ഥാപിതമാക്കി എന്തിനെ വ്യാപാരത്തെ? ഒരു വാക്യത്തിൽ ക്രിയയെ ഏതിൽ നിന്ന് മനസ്സിലാക്കണം? ധാതുവിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ ആ ക്രിയ എന്ന് പറയുന്നത് ഏതിനോട് അന്വയിക്കുന്നു? ധാതുവിന്റെ വാച്യമാണ്. അത് അന്വയിച്ചതിനോട് കർത്താവിനോട്. അപ്പോ ആ ക്രിയ ആരെ ആശ്രയിച്ചിരിക്കുന്നു? അതുകൊണ്ട് പറയും അത് കർത്തൃനിഷ്ഠമാണ് വ്യാപാരം. കർത്തൃനിഷ്ഠമാണ് വ്യാപാരം. അപ്പൊ ആ വ്യാപാരം കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്തന്റെ വ്യാപാരം എന്ന് പറയുന്നത് എന്താണ്? പൂജനാദികൾ. അപ്പൊ ആ പൂജനാദികൾ ചെയ്യുന്നവരാ കർത്താവ്. അപ്പോ ആ കർത്താവായി ഇവിടെ ആര്? കാരകം. കരോതീരി കാരകം, അതാണ് കാരകം എന്ന് പറയുന്നത്. ഇവിടെ ആ പ്രവൃത്തി ചെയ്യുന്നത് കർത്താവ്. പ്രവൃത്തി ചെയ്യുന്നോണ്ട് പറയുന്നു കരോതി നിർവർത്തയതി ജനയതി വിധികാരകം. അതുകൊണ്ട് എന്നെ പറയും കർത്തൃകാരകം. ഭക്തനെ പറയും കർത്തൃകാരകം. അവിടെ പിന്നെ നമ്മൾ കർത്താവെല്ലാം പോയിട്ട് നമ്മൾ ശബ്ദത്തിലേക്ക് വരും. വ്യാകരണത്തിൽ പ്രക്രിയ എന്ന് പറയുന്നത് ശബ്ദത്തിലാണ്, അർത്ഥത്തിൽ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ? ഭക്തനെന്ന് പറയുന്ന ആ കർത്താവ് പൂജനാദി വ്യാപാരങ്ങളെ ചെയ്യുന്നു. അതുകൊണ്ട് ഭക്തൻ എന്ന് പറയുന്ന ആള് കർത്താവാണ്. അതെല്ലാം വിട്ടിട്ട് നമ്മൾ പ്രക്രിയയിലേക്ക് വരുമ്പോൾ എന്തുവരും? ഭക്ത എന്ന് പറയുന്ന ആ ശബ്ദം എന്തായി? അത് കാരകമാണ്. എന്ത് കാരകം? കർത്തൃകാരകം എന്ന് മനസ്സിലാക്കുന്നു. ക്രിയ അത് ചെയ്യുന്നുണ്ട്. ഒരു വ്യാപാരത്തെ സംബന്ധിച്ച് ആ വ്യാപാരത്തെ പ്രകടമാക്കുന്ന ക്രിയാശബ്ദം, പിന്നെ ആ വ്യാപാരത്തെ ജനിപ്പിക്കുന്ന കാരകം. അപ്പൊ എല്ലാ ശബ്ദങ്ങളും കാരകമാകത്തില്ല. അത് വ്യാപാരത്തെ ജനിപ്പിച്ചാലേ കാരകമാകത്തുള്ളൂ. രാമസ്യ പുത്രം പശ്യതി. അവിടെ ക്രിയ ഏതാണ്? പശ്യതി എന്ന് പറയുന്ന ദൃശ്യ പ്രേക്ഷണെ എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ്. പുത്രനെ നോക്കുന്നു, കാണുന്നു എന്നെല്ലാം മലയാളത്തിൽ പറയാം. നമ്മുടെ പുത്രൻ എന്ന് പറയുന്നത് ഒരു കാരകമാണ്. എന്തുകൊണ്ട്? ആ അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാരകം. ദേവദത്ത രാമസ്യ പുത്രം പശ്യതി എന്ന് പറയുന്നിടത്ത് പുത്രൻ കാരകമാണ്. കാരണം അങ്ങോട്ടാണ് നോക്കുന്ന ആര്? ദേവദത്തൻ. അത് കർമ്മമായി. പക്ഷേ രാമസ്യ എന്ന് പറയുന്നത് അതവിടെ ഒരു ക്രിയയും കാണിക്കുന്നില്ല. പിന്നെയോ രാമസ്യ പുത്ര, പുത്രനും രാമനുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുകയാണ്. ബന്ധം മാത്രം. അവിടെ ക്രിയാജനകത്വമില്ല. അതുകൊണ്ട് രാമസ്യ എന്ന് പറയുന്നത് കാരകമല്ല. പക്ഷേ ദേവദത്ത എന്ന് പറയുന്നത് കാരകം. എന്തുകൊണ്ട് കാണുന്നു? ആരെ കാണുന്നു? പുത്രനെ. അത് കാരകം, കർമ്മകാരകം. അങ്ങനെ വരും. ഷഷ്ടിവിഭക്തി കാരകമല്ല. എന്തുകൊണ്ട്? അത് കേവല സംബന്ധത്തെ കാണിക്കുകയാണ്, ഒരു ക്രിയയല്ല കാണിക്കുക. കാരണം അവിടുത്തെ ആ ക്രിയയുമായിട്ട് നമ്മൾ വാക്യം ശ്രദ്ധിച്ചറിയാം. ദേവദത്ത രാമസ്യ പുത്രം പശ്യതി, ആ ദർശനക്രിയയുമായിട്ട് ആ രാമസ്യ എന്ന് പറയുന്ന ശബ്ദത്തിനൊരു ബന്ധമുണ്ട്. ആ ക്രിയയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെ? പുത്രനോടും ദേവദത്തിനോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം അക്രിയ പ്രവർത്തിക്കുന്ന ആളാര്? ദേവദത്തൻ. അക്രിയയുടെ ഫലം എവിടെ വരുന്നു? പുത്രന്. ഇപ്പൊ രാമനോ? രാമൻ ക്രിയയുമായിട്ട് ബന്ധമില്ല. പിന്നെ രാമൻ ആരുമായിട്ടാ ബന്ധം? പുത്രനുമായിട്ട്. ആ ബന്ധത്തെ കാണിക്കാനാണ് ഷഷ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് രാമസ്യ എന്ന് പറയുന്നത് കാരകം അല്ല. അതാണ് കരോതീതി കാരകം എന്ന് പറഞ്ഞു. ക്രിയാജനകം കാരകം. തണ്ടുലാൻ പച്ചതി എന്ന് പറയുന്നു. രാമഹ തണ്ടുലാൻ പച്ചതി. അതാണ് പ്രസിദ്ധമായ ഉദാഹരണം വ്യാകരണത്തിൽ. വ്യാകരണത്തിലല്ല, എല്ലായിടത്തും. വേദാന്തത്തിലും അത് തന്നെ ഉദാഹരണം. ഹിന്ദി, എന്റെ ഹിന്ദി എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് ഹിന്ദിയെ കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കരുത്. സംബന്ധം കാരകമല്ല. സംബന്ധമായതുകൊണ്ട് തന്നെ എന്താണ്? കാരകം അല്ല. അത് എന്തുകൊണ്ട്? അതല്ലേ പാണിനി പോലെ ഒരാൾ ഹിന്ദിക്കില്ലാതെ പോയത്. കരോതീതി കാരകം എന്നാണ്. ഹിന്ദിയിൽ അങ്ങനെ പറയൂ, സംബന്ധ കാരകമൊന്നും. എനിക്കൊന്നും മലയാളത്തിലും അങ്ങനെ പറയൂന്നില്ലേ. വിഭക്തി എന്ന് പറയും, കാരകം എന്ന് പറയും. വിഭക്തി എന്ന് പറയും. എന്റെ അഭിപ്രായത്തിൽ ഹിന്ദിയിലും പറയില്ലെന്നാണ്. അതായത് അതിന് വിഭക്തി എന്ന് പറയാം. അത് ശരിയോ? എന്തുകൊണ്ട് ഇവിടെയും പറയുന്നില്ല വിഭക്തി എന്ന്? സൂത്രം വിഭക്തിശ്ച. വിഭക്തി സപ്ന പാണിനിയെന്ന് കൊടുത്താണ്. പക്ഷെ കാരകമൊന്നും ഒരു ഭാഷയിലും പറയാൻ പാടില്ല പറയുന്നതല്ലേ. ആ അത് വിവരമുള്ളവർ പറയുമോ? അത് ശരിയല്ലേ എന്നെനിക്ക് തോന്നുന്നു. രാമഹ തണ്ടുലാൻ പച്ചതി. അവിടെ നോക്കുക, പശുധാതുവിന്റെ അർത്ഥം എന്താണ്? ക്രിയ, വ്യാപാരം. പാചകക്രിയ വ്യാപാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ്യാപാരം? അവിടെ ക്രിയ എന്താണ്? എങ്ങനെ? അത് ഫലം. വിക്ലിത്തി എന്ന് നമ്മൾ പറഞ്ഞു. വിക്ലേദയതി എന്ന് പറഞ്ഞാൽ എന്താണോ? പാകപ്പെടുത്തുന്നു. അത് ഫലമാണ്. വ്യാപാരം അങ്ങനെയല്ല. പാത്രം എടുത്ത് അടുപ്പിൽ വയ്ക്കുക, വെള്ളം ഒഴിക്കുക, വിറകങ്ങോട്ട് വയ്ക്കുക. പഴയ കാലത്താണെങ്കിൽ വെറുതെ വിറക് ചൂതിയാ തീ വരൂ. നല്ല കാര്യമായി. അന്ന് എന്തെങ്കിലും ഈറ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരസ്. ഇത്രയും ബുദ്ധിയുള്ളവർക്ക് തീപ്പെട്ടി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് തീക്കല്ലുണ്ട്, തീക്കല്ല്. ചില അയിരുകൾ ഇരമ്പിന്റെയും മറ്റും അത് വെച്ച് ഉരച്ചുകഴിഞ്ഞാൽ, പഴയകാലത്ത് അതാ ഉപയോഗിച്ചിരുന്നു. കുറച്ചു കാലം മുമ്പ് തീപ്പെട്ടിയെല്ലാം കണ്ടുപിടിച്ച കാലത്താ സായിപ്പന്മാർ. ഇവിടെ ഇത്രയും വലിയ ബുദ്ധിമാന്മാരുണ്ടായിരുന്നെങ്കിൽ തീപ്പെട്ടി പോലും അവർക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എന്താണ് തീ പിടിപ്പിക്കുക, അതാണ് എന്താണ് സ്ഥാല്യാഹ ചുള്ളിയാം അതിശ്രയണ, എന്താണ് അതിശ്രയണ ഉദക ആസേചന ഏഥ ഉപകർഷണ പ്രജ്വലനാദി വ്യാപാരം എന്ന് പറയും. ഇതൊക്കെയാണ് വ്യാപാരം, പ്രജ്വലനാദിരൂപ വ്യാപാരം. അതിശ്രയണ ഉദകാസേചന ഏഥ ഉപകർഷണ പ്രജ്വലനാദിരൂപ വ്യാപാരം എന്ന് പറയും വ്യാകരണത്തിൽ. അതാണെന്ത്? തണ്ടുലാൻ പശതി എന്ന് പറയുന്നിടത്ത് അതിശ്രയണ, അതിശ്രയണേനാന്ന് വേണ്ട, അതിശ്രയണമാണ്, അതിശ്രയണമല്ല, അധി അതിശ്രയണ ഈ കാരകപ്രക്രിയ ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സിദ്ധാന്ത കൗമുദി എന്ന് പറയുന്ന പുസ്തകം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് തന്നെ ഇവിടെയുണ്ട്, കയ്യിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഞാൻ. അപ്പൊ വ്യാപാരത്തിൽ നിന്നുണ്ടാവും ഫലമുണ്ടാവും, വ്യാപാരത്തിൽ നിന്നും ഫലമുണ്ടാവും. അപ്പൊ ഇവിടെ ആ ഫലത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇവിടുത്തെ വേഗത വിക്ലിത്തി എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, അതാണ് ഫലം. അതെന്താണ്? തപ്ത ഉദക പ്രസ്വേദനകൃതം. തപ്ത ഉദകത്തും കൊണ്ട് ഉള്ള പ്രസ്വേദനം എന്ന് വെച്ചാൽ എന്താണ്? തിളയ്ക്കുന്നത്, അത് ചൂടുകൊണ്ട്. തപ്ത ഉദക പ്രസ്വേദനകൃത ശിഥില അവയവകത്വാത്മക മൃദു വിശദത്വം, അതാണ് വിക്ലിത്തി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എന്താണ് തപ്ത ഉദക പ്രസ്വേദനകൃത ശിഥില അവയവകത്വാത്മക മൃദു വിശദത്വം എന്ന് പറഞ്ഞാൽ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. പാലക്കാടൻ മട്ട മൃദു വിശദമാകണം, വേണ്ടേ? എന്നാലേ ചോറായി കഴിക്കാൻ പറ്റൂ. ചോറായി കഴിയുമ്പോൾ വരുന്നതിൻ്റെ അവസ്ഥയാണ് എന്താണ്? മൃദു വിശദമാകുക, മൃദു വിശദം. തപ്ത ഉദക പ്രസ്വേദനകൃത ശിഥില അവയവകത്വാത്മക അവയവകം അവയവകത്വാത്മക ത്വാത്മക മൃദു വിശദ മൃദു വിശദത്വം അല്ലെങ്കിൽ വിശദത്വരൂപ വിശദ ഇവിടെ മൃദു വിശദത്വ. നേരത്തെ എടുത്ത ആ സിദ്ധാന്തമൂതി എടുത്ത് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഏതാ വ്യാഖ്യാനം? അതിനൊന്ന് മേലോട്ട് ഇവിടെ താഴോട്ട് വരട്ടെ. ആ അത് തന്നെ അവിടെ ഉണ്ട്, ആ വ്യാഖ്യാനത്തിലുണ്ട്. തത്വോദക ഇവിടെ പ്രസ്വേദന കൃത പോയോ? തത്വോദക പ്രസ്വേദന കൃത പ്രശിഥില അവയവകത്വാത്മക ബാക്കി മൃദു വിശദത്വം വിക്ലത്തി, അതാണ് വിക്ലത്തി. അതിന് മുമ്പ് കാണും നേരത്തെ അല്ല, അതിന്റെ താഴോട്ട്, താഴോട്ട് വന്ന് ഇവിടെ അതിശ്രയണാദി അവിടെ അവിടെ അതിശ്രയണ ഉദകാസേചന ഏഥോപകർഷണം പ്രജ്വലനം. അപ്പോ ഇത് ഈ കാണുന്നത് ബാലമനോരമ വ്യാഖ്യാനമാണ്. നമ്മളതിലെ സിദ്ധാന്തം പഠിക്കുമ്പോൾ ഈ ഇതുകൂടെ ഒന്ന് പഠിച്ചിരിക്കുന്ന നല്ലതാ. സിദ്ധാന്തം മുതിയും അതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടെ പഠിച്ചിരുന്ന നന്നായിരിക്കും. ഈ പുസ്തകം കൈയിരിക്കുകയും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ പ്രൗഢമനോരമ എന്ന പേര് കേട്ടാൽ തന്നെ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാല് ഇന്നോട് കൂടി വ്യാകരണ പഠനം തന്നെ അവസാനിപ്പിച്ചു കളയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഈ വ്യാഖ്യാനം, കാരണം ഇത് വളരെ പ്രയോജനമുള്ള വ്യാഖ്യാനമാണ്, വളരെ സിമ്പിളാണ്, വളരെ ലളിതമായ വ്യാഖ്യാനം. പിന്നെ ഇങ്ങനെയുള്ള ചില വാചകങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഫലവും വ്യാപാരവും സിദ്ധാന്തപതി പഠിക്കുന്ന കുറച്ച് പഠിച്ചു വരുത്തുവർ ഈ വ്യാഖ്യാനം വച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയോജനം. ആദ്യം വായിച്ചാൽ മനസ്സിലായില്ലെങ്കിലും അത് ക്രമേണ ശരിയായിക്കോളും. ഇതിൻ്റെ താഴെ ഉള്ള വ്യാഖ്യാനം ഉണ്ടോ? ഇതിനകത്ത് താഴോട്ടെടുത്ത് കുറച്ചുകൂടെ വരട്ടെ. ബാലമനോരമ മാത്രമേ ഉള്ളൂ. ബാലമനോരമ ശരി. അപ്പോൾ അത് വളരെ പ്രയോജനമുള്ളതാണ്. മനസ്സിലായില്ലെങ്കിലും വായിക്കണം, സമയമുണ്ടെങ്കിൽ. ക്രമേണ മനസ്സിലാവും. അപ്പോൾ ഈ കൂടുതലായി നമ്മളിവിടെ വിശദീകരിക്കുന്നതൊക്കെ ഈ വ്യാഖ്യാനങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഭാഷ്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാകാം. നമ്മൾ ഭാഷ്യം പഠിക്കേണ്ട കാര്യമില്ല. അവിടെ പറയുന്നുണ്ട് ഫലവ്യാപാരയോർ ധാതു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫലവും വ്യാപാരവുമാണ് ധാതുവിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഫലം എന്ന് പറയുന്നത് ഇവിടെ തണ്ടുലാൻ പച്ചതി എന്ന് പറയുന്നിടത്ത് ഫലം എന്ന് പറയുന്നത് വിക്ലിത്തിയാണ്. അതെന്താണെന്നാണ് വിശദീകരിച്ചത്. വ്യാപാരം എന്ന് പറയുന്നതും പറഞ്ഞു, പാചകമാണ് വ്യാപാരം. അപ്പോ ഇത് ധാതു, ധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടും വരുന്നു. എന്താണ്? ഫലവും വരുന്നു, വ്യാപാരവും വരുന്നു. പാകം എന്ന് പറയുമ്പോൾ രണ്ടും ഉൾപ്പെടുന്നതാണ്. അത് പാത്രം വെള്ളം നിറച്ച് അടുപ്പിൽ വെച്ച് തീ കൊളുത്തിയാൽ പോരല്ലോ, പാകം നടക്കണ്ടേ? അപ്പം ഫലവും വ്യാപാരവും വരണം. എന്താ പ്രവൃത്തിയും കൂടെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ധാതുവിന്റെ വാച്യമായ ക്രിയയാകുന്നത്. സാധാരണ വ്യാപാരം ക്രിയ എന്ന് പറയും, പക്ഷെ ധാതുവിന്റെ പൊതുവെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചേർത്താ പറയും. പിന്നെ അതിനെ വിശദീകരിച്ച് പറയുമ്പോൾ എന്താണോ, വ്യാപാരം ഇന്നതാണ്, അതിന്റെ ഫലം ഇന്നതാണ്, വ്യാപാരത്തിന്റെ ആശ്രയം ഇന്നതാണ്, ഫലത്തിന്റെ ആശ്രയം ഇന്നതാണ്. ഒരു ധാതുവിന്റെ വ്യാപാരത്തിന്റെ ആശ്രയമായി വരുന്നതാണ് ആര്? കർത്താവ്. ഫലത്തിന്റെ ആശ്രയമായി വരുന്നതാണ് കർമ്മം. ആണ് വ്യത്യാസം. ഫല വ്യാപാരയോർ ധാതു, ഫലവും വ്യാപാരവും രണ്ടും ധാതുവിന്റെ അർത്ഥമാണ്. അതിൽ വ്യാപാരത്തിന്റെ ആശ്രയമാണ് കർത്താവ്, ഫലത്തിന്റെ ആശ്രയമാണ് കർമ്മം. അപ്പോ ഇവിടെ തണ്ടുലാൻ രാമഹ തണ്ടുലാൻ പശതി എന്നിടത്ത് അവിടുത്തെ വ്യാപാരത്തിന്റെ ആശ്രയമായി കർത്താവ്. അപ്പോ കർത്തൃനിഷ്ഠ വ്യാപാര പ്രയോജ്യമായി ഫലം, വ്യാപാരം കൊണ്ടല്ലേ ഫലം ഉണ്ടാകും, വ്യാപാര പ്രയോജ്യമായി ഫലം. അപ്പൊ കർത്തൃനിഷ്ഠ വ്യാപാര പ്രയോജ്യ ഫലശാലി കർമ്മ എന്ന് പറയുന്നതാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് കർത്തൃനിഷ്ഠ വ്യാപാര പ്രയോജ്യ ഫലശാലി കർമ്മം. ആ ഫലം എവിടെ വരുന്നു? അതാണ് കർമ്മം. അപ്പോ ഈ ധാത്വർത്ഥത്തിന് രണ്ടിനോടും ബന്ധമുണ്ട്, കർമ്മത്തോടും ബന്ധമുണ്ട്, ക്രിയയ്ക്ക് കർത്താവിനോടും ബന്ധമുണ്ട്. കാരണം ധാത്വർത്ഥത്തിൽ രണ്ടും വരുന്നുണ്ട്, വ്യാപാരവും വരുന്നുണ്ട്, ഫലവും വരുന്നുണ്ട്. വ്യാപാരവും വരുന്നുണ്ട്, ഫലവും വരുന്നുണ്ട്. വ്യാപാരത്തിന്റെ ആശ്രയം കർത്താവാണെങ്കിൽ ഫലത്തിന്റെ ആശ്രയം കർമ്മം. ഇവിടെ എന്താണ്? പാചകം എന്ന് പറയുന്ന വ്യാപാരത്തിന്റെ ആശ്രയം ദേവതത്തിനാണെങ്കിൽ വിക്ലിത്തി എന്ന് പറയുന്ന ഫലത്തിന്റെ ആശ്രയം എന്തായി? തണ്ടുലം, അരി. ഇതറിയുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ശരിക്കും അവ ആരാണ് കർത്താവ്, എന്താണ് കർമ്മം, കർമ്മത്തിന്റെ ഫലം എവിടെ പോകുന്നു, എങ്ങനെയാണ് ഫലം പ്രവർത്തിക്കുന്നത്, ഇത് ശരിക്കും മനസ്സിലായാലേ ഗീത മനസ്സിലാകത്തുള്ളൂ. അവിടെയും കർത്താവിനെ കുറിച്ചും കർമ്മത്തെക്കുറിച്ചും എല്ലാം തന്നെ പറയുന്നത്, കർമ്മഫലത്തെക്കുറിച്ചും. ഇത് മനസ്സിലാകാതെ എങ്ങനെയാ അത് മനസ്സിലാകുന്നു? മനസ്സിലാകത്തില്ല. അവിടെ ഇവിടെ ഇനി സൂത്രം എന്താണ്? കർത്തുഹു ഈപ്സിത തമം കർമ്മ. ഇവിടെ കർത്തുഹു എന്ന് പറയുന്നത് ഏത് വ്യക്തി എന്താണ്? ഷഷ്ടി. എങ്ങനെയാണ് രൂപം? അവിടെ മുതലാണ് തുടങ്ങുന്നത്. കർത്താരോ എന്നുള്ളത് എങ്ങനെയാ ദീർഘം വരുന്നത്? കർത്താരം എന്നുള്ളടത്ത് ദീർഘം വന്ന എങ്ങനെ? കർത്താരം അത്രൻ തിരിച്ച്ശാസ്ത്രീണ ഉപദാദീർഘം വന്നാണ് കർത്താരം. കർത്ത എന്നുള്ളടത്ത് ഏത് സൂത്രം പ്രവർത്തിച്ചത്? കർത്ത എന്നുള്ളടത്ത് ഏത് സൂത്രം പ്രവർത്തിച്ചു? സ്ഫുരിതംസോ സംശ പ്രകാരം അനങ്ങുവന്നു. പിന്നെ എങ്ങനെ ഉദാദീർഘം വന്നു, സുലോഭം വന്നു, നലോഭം വന്നു, കർത്താരവും എന്നുള്ളത് രേഖ എങ്ങനെ വന്നു? ഋതുവങ്ങി സർവനാമസ്ഥാനയോ ഗുണം വന്നു. മറക്കാൻ പാടില്ല. കർത്താരം സംബോധനയിലാണെങ്കിലോ അവിടെ എന്താ വന്നത്? ഏത് സൂത്രം വിശേഷിച്ച് വന്നു? സൂത്രം ഏത് വന്നു? ഏതാ വന്നു? ഹേ കർത്തഹ എന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെ വന്നു? ആ എന്തുകൊണ്ട് അത് പ്രവർത്തിക്കില്ല? എന്തുകൊണ്ട്? അസംബദ്ധു സർവനാമസ്ഥാനേ. പിന്നെ എങ്ങനെ എന്ത് പ്രവർത്തിച്ചു? സു വന്നു. പിന്നെ പിന്നെന്തോന്നു അത്രയും പെട്ടെന്ന് വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല. കർത്തഹ അവിടുത്തെ സകാരം ലഭിച്ചു തന്നതിന് പ്രത്യേക സൂത്രമുണ്ട്. രാസസ്യ അവനെ ഇനി ഒന്നുകൂടെ അറിഞ്ഞാൽ മതി. എന്താണ് അവിടെ എങ്ങനെ കർത്തര് എന്ന് വന്നു ഗുണം വന്നെന്നറിഞ്ഞാൽ മതി. ഹൃദോങ്ങി സർവ അവസ്ഥാന ഗുണം വന്നു. രാസസ്യ ലോപിച്ചു വിശ്രമ ഹേ കർത്ത എന്ന് വന്നു. ഷഷ്ടിയിൽ വരുമ്പോഴോ കർത്തുഹു എന്നിടത്ത് ഏത് വന്നു? ഹൃദ ഒത്ത് രപരം പിന്നെ വരുന്ന ഏതാ? വരുമോ? അത്രയും മതിയോ? രപരം വന്നു പിന്നെ രാസസ്യ കർത്തുഹു. ഇവിടെ കർത്തുഹു എന്നു അപ്പോ ഷഷ്ടി കർത്തുഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിന്റെ. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. എന്താണോ കർത്താവ് എന്ന് വെച്ചാൽ അതെന്ന് പ്രഥമയ്ക്കർത്ഥം എന്ന് വെച്ചാൽ പ്രഥമയുടെ അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതെന്തുകൊണ്ടാണോ കർത്തുഹു എന്ന് പറയുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മളോടം വായിക്കും കർത്തുഹു കർത്താവിന്റെ ക്രിയയ എന്നല്ലേ നമ്മൾ അർത്ഥം പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ കർത്തുഹു എന്ന് പറഞ്ഞാൽ കർത്താവെന്ന് അർത്ഥം. അതിന് കാരണം ഇത് കർത്തരി ഷഷ്ടി. ഇവിടെ ഷഷ്ടിയാണ് വന്നതെങ്കിലും ഏതർത്ഥത്തിൽ വന്നു? കർത്തരി ഷഷ്ടി. അതാണ് തസ്യ വർത്തമാനെ ഇനി പഠിക്കും. എന്തുവരും കർത്തരി ഷഷ്ടി? കർത്തരി ഷഷ്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രഥമയുടെ അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പൊ കർത്തുഹു എന്ന് പറഞ്ഞാലും എങ്ങനെ എടുക്കണം? കർത്താവ് അല്ല ഷഷ്ടി കാണുന്നിടത്തല്ല ഇന്റെ ഇന്റെ എന്ന അർത്ഥം പറഞ്ഞാൽ എല്ലായിടത്തും ശരിയാവത്തില്ല. ചിലയിടത്ത് ഇങ്ങനെയും വരും. കർത്താവ് അപ്പോ അവിടെ വന്നില്ലേ ക്രിയയാ വന്നില്ലേ? അതിന് കർത്താവ് എന്ന വിഭക്തിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഇവിടെ ഈ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെ കുറിക്കുകയാണ്. പക്ഷെ വിഭക്തി മാത്രമേ ഇത് വന്നു സൃഷ്ടി വന്നു. അപ്പൊ അത് കർത്താവ് തന്നെയാണ്. കർത്താവിന് എന്തൊക്കെ വിശേഷതകൾ യോഗ്യതകളുണ്ടോ എല്ലാം അതിനുണ്ട്. പക്ഷെ വിഭക്തി മാത്രം മാറി വന്നു. അപ്പോ കർത്താവ് ഈപ്സിത തമം ആപ്പിൾ വ്യാപ്തവും എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് സന്ന് വന്നു. സന്ന് പ്രത്യേകം വന്ന് ഈപ്സാന്നായി. അതിൽ നിന്ന് തപ്രത്യം വന്നു നിഷ്ഠാപ്രത്യം. ഈപ്സിതാന്നായി. അതിൽ നിന്ന് തമപ്പ് പ്രത്യം വന്നു. താന്ന് പറയുന്നത് കൃതന്തമാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. സന്നന്തം നമ്മൾ പഠിച്ചിട്ടില്ല. തമപ്പ് തദ്ധിതാന്തമാണ്. തമ അത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിലിനി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈപ്സിത തമം എന്ന് പറഞ്ഞാൽ ആപ്തം ഇഷ്ടതമം എന്നാണ്. ആപ്തം ഇഷ്ടതമം ആഫ്റ്റർ വ്യാപ്തവുമെന്നാണ്. വ്യാപിക്കുന്നതിന് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംബദ്ധം എന്നാണ്. സംബന്ധിക്കുന്നതിന് എന്നാണ് അർത്ഥം. ഇഷ്ടതമോ എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ ഇഷ്ടമുള്ളത്. ആർക്കാണ് ഇഷ്ടം? കർത്താവിന് സംബദ്ധം സംബന്ധിക്കുന്നതിന് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട കാരകം ഏതോ അതിന് കർമ്മ എന്ന് സംജ്ഞ. അതിന് കർമ്മ എന്ന് പറയുന്നു. അത് കർമ്മമാണ്. പക്ഷെ കർത്താവ് കർമ്മവുമായി ബന്ധിക്കുന്നതിന് ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് തന്നെ. അപ്പൊ എങ്ങനെ ബന്ധിക്കും? കർത്താവ് കർമ്മമായിട്ടാണ് എന്ന് പറഞ്ഞത് ക്രിയയാ ക്രിയാദ്വാര. അപ്പോൾ ഒരു കർത്താവ് ക്രിയയിലൂടെ ബന്ധപ്പെടുന്നതിന് ഇഷ്ടതമമായിരിക്കുന്ന ഏതോ ആ കാരകത്തിനാണ് കർമ്മം എന്ന് പറയുന്നത്. രാമ തണ്ടുലാൻ പചതി, രാമനായി കർത്താവ്, അത് ക്രിയയാ. അവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് എന്താണോ, പാകക്രിയയിലൂടെ സംബന്ധം ബന്ധപ്പെടുന്നതിന് ഇഷ്ടതമമായിരിക്കുന്ന എന്താണ്, തണ്ടുലം. തണ്ടുലത്തിലാണല്ലോ പാകത്തിലൂടെ എത്തിച്ചേരുന്ന, ഇവിടെ തണ്ടുലത്തിൽ. അതുകൊണ്ട് തണ്ടുല ശബ്ദത്തിന് എന്തുവരും, കർമ്മം എന്ന സംജ്ഞ വരും, അതിനെ കർമ്മകാരകം എന്ന് പറയും. ആ തണ്ടുലവും ക്രിയാജനകമാണ്, കർത്താവായ രാമനും ക്രിയാജനകമാണ്. പക്ഷെ തണ്ടുലമില്ലെങ്കിൽ അവിടെ ക്രിയ നടക്കും. അപ്പൊ തണ്ടുലവും വേണം, അതും ക്രിയാജനകമാണ്. അതിൽ പ്രത്യേകത ഇവിടെ കർത്താവ് ക്രിയയിലൂടെ തൽക്കാലം ഇഷ്ടതമമൊന്നും വേണ്ട, സംബന്ധം എന്ന് മനസ്സിലാക്കിയാൽ മതി. കർത്താവ് ക്രിയയിലൂടെ ബന്ധപ്പെടുന്നത് ഏതോ അത്, ഇഷ്ടതമമെന്നെല്ലാം പറഞ്ഞതിന് വേറെ താല്പര്യമുണ്ട്, അത് പിന്നെ നമുക്ക് നോക്കാം. കർത്താവ് ക്രിയയിലൂടെ സംബന്ധിക്കുന്നത് ഏതാണോ അത് എന്തായി, കർമ്മമായി. അപ്പോൾ ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്യത്തിൽ കർത്താവ് ഏതാണെന്ന് നോക്കുക, ക്രിയ ഏതാണെന്ന് നോക്കുക, കർത്താവ് ആ ക്രിയയിലൂടെ ബന്ധപ്പെടുന്ന ഏതിനെ നോക്കുക, അതായിരിക്കും ആ വാക്യത്തിലെ കർമ്മം. അപ്പോൾ അവിടെ പചതി എന്ന് പറയുന്നത് ക്രിയയാണ്, രാമൻ കർത്താവാണ്. ആ ക്രിയയിലൂടെ രാമൻ ബന്ധപ്പെടുന്നത് തണ്ടുലത്തെയാണ്. അതുകൊണ്ട് തണ്ടുലം കർമ്മമായി കഴിഞ്ഞാൽ, ആ സ്വപ്ന കെട്ടിക്കഴിഞ്ഞാൽ വരും കർമ്മണി ദ്വിതീയ. കർമ്മത്തിലേത് വ്യക്തി വരണം, ദ്വിതീയ, ദ്വിതീയ വരണം എന്ന് വരും. അപ്പോൾ ഈ വിഭക്തികൾ വിഭക്തി അർത്ഥപ്രകരണമാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം ഒരു ശബ്ദത്തിന് ഇവിടെ ഇന്ന കാരകം എന്നൊരു സ്വപ്നം കൊടുക്കുന്നു, കർമ്മകാരകം സ്വപ്നം കൊടുത്തിട്ട് അതായിരിക്കും വിഭക്തിയുടെ അർത്ഥമെന്ന് പറയുന്നു. ദ്വിതീയവിഭക്തിയുടെ അർത്ഥം കർമ്മകാരകമായിരിക്കും. അപ്പോൾ എന്താണ് കർമ്മകാരകം, അതിനുവേണ്ടി അതിനെ വിശദീകരിച്ചു. അതാണ് വിഭക്തി അർത്ഥമെന്ന് പറയുന്നത്. ഇവിടുത്തെ വിഭക്തി, ഇവിടെ വിധിച്ച വിഭക്തി ഏതാണ്, ദ്വിതീയ. അതിൻ്റെ അർത്ഥം എന്താണ്, കർമ്മകാരകം. എന്താണ് ആ കർമ്മകാരകം, കർത്തരീസ്തമം കർമ്മ, അതാണ്. അപ്പൊ കർത്തരീപ്സിതം കർമ്മ എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്തിനാണ്, ആണോ ദ്വിതീയവിഭക്തിയുടെ അർത്ഥത്തിന്, എന്താണ് കർമ്മകാരകം എന്നാണ് ഈ സൂത്രത്തിൽ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പിന്നെ അടുത്ത സൂത്രത്തിന്റെ ആവശ്യം എന്തോന്ന്, ഏത് വിഭക്തിയുടെ അർത്ഥമാണത് എന്നാണ്. അല്ലെങ്കിൽ ദ്വിതീയവിഭക്തിയുടെ അർത്ഥമാണ് കർമ്മം, അല്ലെങ്കിൽ കർമ്മം ഏത് വിഭക്തിയുടെ അർത്ഥമാണ്. വിഭക്തി അർത്ഥത്തെയല്ലേ പറയുന്നത്. വിഭക്തികൾ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. അതിൽ ദ്വിതീയ എന്ന് പറയുന്ന വിഭക്തിയുടെ അർത്ഥം കർമ്മമാണെന്ന് പറയുന്നു. രണ്ട് സൂത്രങ്ങളും ചേർന്നിട്ടാണെന്ന് പറയുന്നത് വിഭക്തി അർത്ഥത്തെ പറയുന്നു. അപ്പൊ ആദ്യം അർത്ഥത്തെയാണ് ആദ്യം പറഞ്ഞത്. എന്താണോ കർമ്മകാരകം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതൊരർത്ഥമാണ്. ഏതിൻ്റെ അർത്ഥം, ദ്വിതവിഭക്തിയുടെ അർത്ഥം. രണ്ടാമതാണ് അത് പറയുന്നത്, ഈ പറയുന്ന കർമ്മകാരകം ദ്വിതീയവിഭക്തിയുടെ അർത്ഥമാണ്. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് അവിടെ വിഭക്തി അർത്ഥം കിട്ടും. കർത്തരി ഈപ്സിതമും കർമ്മ എന്നുള്ളതും കർമ്മണി ദ്വിതീയ എന്നുള്ളതും കൂടെ ചേരുമ്പോൾ അതില് മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിയയാണ്. ആ ക്രിയയിലൂടെ രണ്ടംശമുണ്ട്. എന്തെന്താണ്? വ്യാപാരവും ഫലം. അതിൽ വ്യാപാരത്തിന്റെ ആശ്രയമായിരിക്കും എപ്പോഴും കർത്താവ്. എപ്പോഴും എന്ന് പറയാൻ പാടില്ല, ഇപ്പോ. പിന്നെ ഫലത്തിന്റെ ആശ്രയമായിരിക്കും. രാമഹ തണ്ടുലാൻ പജതി എന്നുള്ളത് രാമൻ എന്ന് പറയുന്നത് എന്തിന്റെ ആശ്രയമായിരിക്കും? വ്യാപാരത്തിന്റെ ആശ്രയമായിരിക്കും. അവിടെ വ്യാപാരം എന്ന് പറയുന്നത് പാചകം, അതിശ്രയണ, പിന്നെ പ്രജ്വലനം, പ്രജ്വലനാതിരുപോണ് വ്യാപാരം. ആ വ്യാപാരത്തിന്റെ ആശ്രയം ആരായിരിക്കും? അതിശ്രയണ ആസേചന ഏതോപകർഷണ പ്രജ്വലനാദി വ്യാപാര ആശ്രയകർത്ത തദ്വ്യാപാര പ്രയോജ്യ ഫലം എന്ന് പറയുന്നത് എന്താണ്? നിക്ലിപ്തി. അതെന്താണ് ഫലം എന്ന് പറയുന്നത്? തപ്തോദക പ്രസ്വേദന കൃത ശിഥില അവയവകത്വാത്മക മൃദു വിശദത്വരൂപ വിക്ലത്തി ആശ്രയ ആയെന്തായി തണ്ടുല. അപ്പോ ഫലത്തിന്റെ ആശ്രയം എന്തായി? തണ്ടുല. പശതി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിൽ ഇവിടെ പറയുന്നു, ആ എവിടെയാണോ ആ കർമ്മത്വം വരുന്നത് അവിടെ ദ്വിതീയ ഭക്തി ഉപയോഗിക്കണം. അപ്പൊ തണ്ടുലാൻ എന്നുള്ളത് ഏത് ഭക്തി ഉപയോഗിച്ചു? ദ്വിതീയ.